നഖമുഖാത് സംജ്ഞായാം നഖമുഖാത് സംജ്ഞായാം നംഗീഷ് നംഗീഷ് പൂർവപദാത് സംജ്ഞായാം അഗഹ പൂർവപദാത് സംജ്ഞായാം അഗഹ പൂർവദസ്ഥാത് നിമിത്താത് പരസ്യ നസ്യ നഹ സ്യാത് പൂർവപദസ്ഥാത് നിമിത്താത് പരസ്യ നസ്യ നഹ സ്യാത് സംജ്ഞായാം സംജ്ഞായാം നതു ഗകാര വ്യവധാനേ നതു ഗകാര സൂർപ്പണഖ താമ്രമുഖി കന്യ ഇവിടെ സ്വാംഗാച്ഛ ഉപസർജന അസമയോഗപഥ സ്വാംഗങ്ങൾക്ക് ഇംഗ്ലീഷ് വിരിക്കുന്നതാണ്. അതിനിവിടെ നിഷേധിക്കുന്നു. നഖമുഖമാണെങ്കിൽ നഖാന്ത മുഖാന്ത ശബ്ദങ്ങൾ അത് ഇംഗ്ലീഷ് വരത്തില്ല. അത് സംജ്ഞയാണെങ്കിൽ അല്ലെങ്കിൽ വരാം. ഒരേ ശബ്ദം തന്നെ സംജ്ഞയായിട്ടും അങ്ങനെ എല്ലാവരെയും വരാം. ആണ് നഖമുഖാത് സംജ്ഞായം. നഖ അന്തമായ അദന്ത പ്രാതിപദികങ്ങളിൽ നിന്നും മുഖ അന്തമായ അദന്ത പ്രാതിപദികങ്ങളിൽ നിന്നും ഇംഗ്ലീഷിനെ നിഷേധിച്ചു. ഉദാഹരണം ശൂർപ്പണഖ ശൂർപ്പാണി ഇവ നഖാനി യസ്യാഹ ശൂർപ്പണഖ ശൂർപ്പം എന്ന് പറഞ്ഞാൽ അത്രയും ഭീകരമായ രൂപമാണ്. അവിടെ എന്ത് ചെയ്തു? ബൗറി സമാസം വന്നു. ശൂർപ്പാണി ഇവ നഖാനി യസ്യാഹ ശൂർപ്പ നഖ എന്നിരിക്കുന്നു. ശൂർപ്പനഖ ഇവിടെ നഖാന്തമായ ശബ്ദമാണ്. നഖമുഖ സംജ്ഞായാം ഇംഗ്ലീഷിനെ നിഷേധിച്ചു. ശൂർപ്പനഖ ഇംഗ്ലീഷ് വരത്തില്ല. അദന്തമായതുകൊണ്ട് ടാപ്പ് വരും. ശൂർപ്പനഖ ഇവിടെ നഖശബ്ദം സ്വങ്ക വാചകമായതുകൊണ്ട് സ്വങ്കാച്ച ഉപസർജന അസംയോഗപഥാത് എന്നുള്ള സൂത്രപ്രകാരമാണ് ഇംഗ്ലീഷ് പ്രാപ്തമാകുന്നത്. പക്ഷെ നിഷേധിച്ചു. അതുകൊണ്ട് ശൂർപ്പണഖ എന്ന് ഇവിടെ നിമിത്തം എന്ന് പറയുന്നത് ശൂർപ്പയിൽ നഖത്തിലെ നഖാരം ഉത്തരപദത്ത് ഭിന്നപദമായതുകൊണ്ട് നത്തും വരാൻ പാടില്ല. അക്കുപ്പായി അഭിപ്രകാരം നത്തും വരാൻ പാടില്ല. അപ്പോൾ ഭിന്നപദങ്ങളിൽ തത്വം ഇരിക്കുന്ന സൂത്രമാണ് പൂർവപദാത് സംജ്ഞായ ആഗഹ. പൂർവപദസ്ഥാത് നിമിത്താത് പരസ്യം. പൂർവപദത്തിലെ നിമിത്തം ശൂർപ്പയിലെ രേഖ അതിന്റെ പരത്തിലിരിക്കുന്ന നസ്യനഹ നകാരത്തിന് നഖയിലെ നകാരത്തിന് നകാരം വന്നു. നസ്യനഹ സ്യാത് സംജ്ഞായാം ഇതൊരു സംജ്ഞയാണ് പേരാണ്. നതു ഗകാര വ്യവധാനേ പൂർവപദത്തിലെ നിമിത്തവും പരത്തിലെ നഗാരത്തിനിടയ്ക്ക് ഗകാരം വരാൻ പാടില്ല. ഇതാണ് പൂർവപദസ്ഥ നിമിത്ത പരസ്യ. പൂർവപദത്തിലെ നിമിത്തത്തിന്റെ പരത്തിലിരിക്കുന്ന നസ്യനഹസ്യ നഗാരത്തിന് നഗാരം വരുന്നു. സംജ്ഞായാം സംജ്ഞയിൽ നത്തു ഗകാര വ്യവധാനെ ഗകാരത്തിന്റെ വ്യവധാനം ഉണ്ടെങ്കിൽ നത്തും വരുന്നില്ല. അപ്പൊ ഇവിടെ ഗകാര വ്യവധാനമല്ല. ശൂർപ്പ നഖ ഇവിടെ പകാരത്തിന്റെ വ്യവധാനമാണ്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് എന്തോരും ശൂർപ്പ നഖ സംജ്ഞയായിരിക്കണം. അതാണ് രഘുനാഥ തുടങ്ങിയ ശബ്ദങ്ങളിൽ പൂർവത്തിൽ നിമിത്തമുണ്ട് പരത്തിൽ നഗാരമുണ്ട്. രഘുനാഥ ഗകാര വ്യവധാനമുണ്ട് എന്നാലും നഗാരം വരില്ല. അതിന് പല സമാധാനമാണ്. ഒന്ന് പറയുന്നത് ക്ഷുഭ്നാധിഷ്ഠിച്ച നത്വത്തെ നിഷേധിക്കാൻ ക്ഷുഭ്നാദി ഗണത്തിൽ ഉൾപ്പെടുത്തിയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ രഘുനാഥല്ല രഘുനാഥ എന്ന് പറഞ്ഞു. കാരണം അവിടെ വികാര വ്യവധാനമില്ല. ഒരാളുടെ പേരാണ് രാമനാഥ ഒക്കെ പേരായി വരുന്നു. അപ്പോൾ വരേണ്ടതാണ്. പൂർവത്തിൽ നിമിത്തമുണ്ട് പിന്നെ വികാര വ്യവധാനമില്ല സംജ്ഞയാണ്. പക്ഷെ പക്ഷെ ക്ഷുഭനാദി ഗണത്തിൽപ്പെടുത്തിയത് കൊണ്ട് അർത്ഥം വരുന്നില്ല എന്ന് പറയും. വേറെ സമാനം പറയുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവിടെ സപ്ഞയിൽ നത്വം വരില്ല എന്നാ പറഞ്ഞു. ഇപ്പൊ രഘുനാദ എന്ന് പറയുന്നതിലെ നത്വം വന്നു കഴിഞ്ഞാൽ സപ്ന അല്ലാതായിപ്പോ. അപ്പോ സപ്നയുടെ നാശം സംഭവിക്കും എന്നുള്ളത് കൊണ്ട് എന്തുവരുന്നു അകർത്ത വ്യൂഹ പാണിനീയ എന്നെല്ലാം പറയുന്ന പോലെ നത്വം വന്നാൽ അത് സപ്ന അല്ലാതാവും, അതിന്റെ നത്വം വരുന്നില്ല എന്ന് വേറെ സമാധാനവും പറയുന്നു. അതുകൊണ്ട് ഇന്ന സ്ഥലത്ത് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിക്കുന്ന കാര്യം പിന്നെ അടുത്ത് വരുന്ന ഗൗരമുഖ, അത് മുഖത്തിൽ നിന്നും ഈശ്വനെ നിഷേധിക്കുന്നതിനാണ്, നത്വത്തിന് വേണ്ടിയിട്ടല്ല. നത്വത്തിന് വേണ്ടിയിട്ടല്ല ഗൗരം മുഖം യസ്യാഹസ, വെളുത്ത മുഖമുള്ളവർ. ഗൗര ശബ്ദം വെളുപ്പം നിറക്കും. ഗൗരമുഖ വെളുത്ത മുഖമുള്ളവർ. അപ്പൊ അവിടെ എന്തുവരുന്നു? ഈശ്വനെ നിഷേധിച്ചു, അതുകൊണ്ട് ടാപ്പ് വന്നു. എന്തുകൊണ്ട്? നഖമുഖ സപ്ന, ഇതൊരാളുടെ പേരാണ്, ഒരാളുടെ പേരാണ്. ഗൗരമുഖ എന്ന് പറയുന്നു. അസപ്നായാം കിം, അസപ്ന എന്തുകൊണ്ട് പറഞ്ഞു? സപ്നായാം കിം, സപ്ന എന്തുകൊണ്ട് പറഞ്ഞു? താമ്രമുഖി കന്യ, ഇതൊരാളുടെ പേരല്ല. താമ്രം ഇവ മുഖം യസ്യാഹ എന്നാണ്. ഇത് കന്യയുടെ വിശേഷണമാണ്. എന്നുവെച്ചാൽ വിശേഷണമാകുമ്പോൾ അത് സപ്നയല്ല, ഒരു പേരല്ല. അതുകൊണ്ടിവിടെ ഈശ്വനെ നിഷേധിക്കുന്നില്ല. താമ്രമുഖം, മുഖശബ്ദം അന്ത്യത്തിലുണ്ട്. അപ്പോൾ എന്തുവരുന്നു? സ്വങ്കാച്ച ഉപസർജന അസംയോഗ ബധ, ഈശോ ഒന്ന് താമ്രമുഖി കന്യ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരാം. വരാത്ത പക്ഷത്തിൽ ടാപ്പ് വരാൻ എവിടെ വരുന്നു? അവിടേക്ക്. പിന്നെ അതിന് ഇത്രയേ ഉള്ളൂ, നിഷേധിക്കുന്നത് നഖമുഖ സഞ്ജ. ഇത് തന്നെ ചുർപ്പണഖ സപ്നയുണ്ട്. സപ്ന അല്ലെങ്കിൽ എന്തുവരാം? ഇതേ പേര് ജാതേരസ്ത്രീവിഷയ അയോബദ്ധാത്, ജാതിവാചി എന്നക സ്ത്രീയാം നിയതം അയോബദ്ധം, തഥ സ്ത്രീയാം നീഷസ്യ തടീ വൃഷളീ കഠീ ബഹൃചി ജാതേഹ കിം മുണ്ട, അസ്ത്രീ വിഷയാത് കിം ബലാക, അയോബദ്ധാത് കിം ക്ഷത്രിയ, അയോബദ്ധ പ്രഷേദേ ഹാവ ഹയ ഗവയ മുഖയ മനുഷ്യ മത്സ്യാന അപ്രതിഷേധ. ഹയ ഗവയ മുഖയ മനുഷ്യ മത്സ്യാനം അപ്രതിഷേധ. ജാതിവാചി, ഒന്ന് ജാതിവാചക ശബ്ദമായിരിക്കും. ജാതി ഇവിടെ വ്യാകരണത്തിൽ പാരിഭാഷികമാണ്. അതിന്റെ ലക്ഷണം ആഖ്യാത നിഗ്രാഹ്യ ഗോത്രഞ്ച ചർണൈസഹ. ഇവിടെ ഒന്നും പറയുന്നില്ല. എന്തായാലും ജാതിവാചകമായ ശബ്ദം എന്ന അച്ഛ സ്ത്രീയാം നിയതം. അസ്ത്രീ വിഷയം എന്ന് പറഞ്ഞാൽ നിത്യസ്ത്രീലിംഗമായിരിക്കാൻ പാടില്ല ആണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സ്ത്രീയാം നിയതം, നിത്യസ്ത്രീലിംഗമായിരിക്കാൻ പാടില്ല. പിന്നെ സൂത്രത്തിൽ പറഞ്ഞു അയോപഥ യകാര ഉപധി പാടില്ല. ജാതിവാചകമായിരിക്കണം, നിത്യശ്രീലിംഗമായിരിക്കാൻ പാടില്ല, ഉപാധിയും പാടില്ലെങ്കിൽ തത് സ്ത്രീയം നീഷസ്യ അതെന്ന് നീഷു വരുന്നു. ഉദാഹരണം തടി, തടശബ്ദം ജാതിവാചിയാണ്. അത് അതിന്റെ നിയമം അനുസരിച്ച് ആകൃതി ഗ്രഹണ ജാതി എന്നെല്ലാം പറഞ്ഞു. ജാതിവാചകമാണ്. പിന്നെ നിത്യസ്ത്രീലിംഗമല്ല, പുല്ലിംഗത്തിലും നംസലിംഗത്തിലും ഉപയോഗിക്കാം ഈ ശബ്ദം. പിന്നെ യകാര ഉപധിയിലില്ല. നടി തടി ഉപധിയിൽ യകാരമില്ല, അതിൽ നിന്നെന്തോരം ീഷു വന്നു തടി എന്ന് വരുന്നു. വൃഷളി എന്ന് പറയുന്നു. വൃഷള ശബ്ദം ജാതിവാചക ശബ്ദമാണ്. നിത്യസ്ത്രീലിംഗമല്ല, പുല്ലിംഗത്തിൽ ഉപയോഗിക്കും വൃഷള ശബ്ദം. യകാരോപതയിലല്ല, അതുകൊണ്ട് എന്തോന്നു ീഷു ഒന്നും അകാരം ലഭിച്ചു. വൃഷളി കഠി ഇതെന്താണ്? ഗോത്രം ചരണൈസഹ ജാതിവാചകമാണ്, ചരണം ആയതുകൊണ്ട്. കഠശബ്ദം കഠി, കഠേന പ്രോക്തം അധീയതേ കഠി. തേന പ്രോക്തം എന്നുള്ള അർത്ഥത്തിൽ കലാവി വൈശംബായന അന്തേവാസി ഭിസ്ഥ പ്രകാരം കടശബ്ദത്തിൽ നിന്ന് കഠേന പ്രോക്തം എന്ന് വിഗ്രഹിച്ചാൽ നിനി പ്രത്യം വരും. കലാവി വൈശംബായന അന്തേവാസി ഭിസ്ഥ, വൈശംബായനന്റെ അന്തേവാസിയാണ് കഠൻ. അതുകൊണ്ട് അവിടെ തേന പ്രോക്തം എന്നുള്ള അർത്ഥത്തിൽ എന്തുവരുന്നു? നിനി വന്നു കഴിഞ്ഞാൽ കഠചരകാത്ത ലുക്ക്, നിനിക്ക് ലുക്ക് വരും. ലുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ശേഷിക്കും? കഠശബ്ദം. അങ്ങനെ ആയിരിക്കും അതിൽ നിന്ന് തദ്ധീതേ തദ്ദേതപ്രകാരം അധ്യേതൃപ്രത്യം വരുന്നു. അധ്യേതൃപ്രത്യം വന്നു കഴിഞ്ഞാൽ പ്രോക്താ ലുക്ക്, അതിനും ലുക്ക് വരുന്നു. പ്രോക്തപ്രത്യാന്തത്തിൽ നിന്ന് അധ്യേതൃപ്രത്യം വന്നു കഴിഞ്ഞാൽ അതിന് ലുക്ക് വരുന്നു. വീണ്ടും കഠ എന്നായി. അർത്ഥം മാറുന്ന എന്താണ്? കഠേന പ്രോക്തം അധീയതേ കഠി. അപ്പൊ ഇതും ജ്ഞാപകമാണ്. എന്തിന്? എന്തിനാ? കേട്ടില്ല. ഇതെന്തിന് ഞാപകമാണ്? ഇതാണ് പറയുന്നത്, നിങ്ങളൊരിക്കലും ശരിയാകുന്നവരല്ല എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട്? പഴയകാലത്ത് സ്ത്രീകൾ വേദം പഠിച്ചിരുന്നുള്ളതിന് ജ്ഞാപകമാണത്. അത് സ്ത്രീകളോട് ചോദിച്ചാൽ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പുരുഷന്മാരാണോ പറയുന്നത്? എന്തൊരു ഗതികേടാണ്! ഇതാര് ഒരു പുരുഷൻ പുരുഷനായ എനിക്കിത് വായിച്ചു കേട്ടപ്പോൾ ഓർമ്മ വന്നു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. സ്ത്രീകൾക്ക് ഓർമ്മ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ലോകത്ത് എന്താ ഓർമ്മിക്കുന്നു? അപ്പൊ പിന്നെ ഇതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? കഠേന പ്രോക്തം അധീയത എന്നല്ലേ വിഗ്രഹിക്കുന്നു? ആണോ വിഗ്രഹിച്ചത്? കഠൻ എന്ന് പറയുന്ന വൈശമ്പായനന്റെ അന്തേവാസിയായ കഠൻ എന്ന് പറയുന്ന ഋഷി ഉപദേശിച്ച ആ വേദഭാഗത്തെ അധ്യയനം ചെയ്യുന്നവളാണ് കഠിചരണം എന്ന് പറയും. ഇത്രയും വ്യക്തമായൊക്കെ പറഞ്ഞ് അതിന്റെ പ്രക്രിയ എല്ലാം പറഞ്ഞതിന് ശേഷവും എന്തിനാണ് ഞാപകം ചോദിച്ചപ്പോൾ, ഞങ്ങൾ ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധം, ഏതോ ലോകത്ത്, ഏതോ ലോകത്ത്, ഇതിനെന്ത് പറയാണ്? അതുപോലെ തന്നെയാണ് ബഹുപൃച്ചി, ബഹവഹ പൃച്ചു അധ്യേതവ്യയ, ഏതൊരുകളാണോ വളരെയധികം ഇർക്കുകൾ അധ്യയനം ചെയ്യുന്നവൾ. ഇപ്പൊ പിടികിട്ടിയല്ലോ, ഇപ്പൊ പിടികിട്ടി. വളരെയധികം ഇർക്കുകൾ അധ്യയനം ചെയ്യുന്നവൾ. ഇവിടെ ബഹുവ്രീ സമാസം വന്നു, ബഹു വൃക്ഷത്ത് അനക്ഷേ സൂത്രപ്രകാരം സമാസം വരുന്നു. ബഹുറിച്ച് അതന്തമാകുന്നു. അതുപോട്ടെ, ഇത്രയും മതി. എന്താണ് സമാസാന്തം? സമാസാന്തം വരുമ്പോ എന്ത് വരുന്നു? ബഹുറിച്ച എന്ന് വരുന്നു. ബഹുറിച്ച ശബ്ദാദന്തമായി പ്രാതിപദികമായി ഗോത്രഞ്ച ചരണേശ ജാതിവാചകമാണ്. അതുകൊണ്ട് ഇംഗ്ലീഷ് വന്ന് ബഹുപ്രിചി. അപ്പോ കടശബ്ദവും ബഹുപ്രിച്ച ശബ്ദവും എല്ലാം അതിന്റെ വ്യുത്പത്തി അനുസരിച്ച് എന്തായാലും വേദാധ്യയനം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ഇതും സഹിക്കാത്തവരുണ്ട്. അത് സഹിക്കാത്തവർ പറയുന്നു ഇവിടെ അങ്ങനെ ഒരു അർത്ഥം പറയാൻ പറ്റില്ല. കഠി ബഹുർജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേദ അധ്യയനം ചെയ്യുന്നവന്റെ പുരുഷന്റെ വംശത്തിൽ പിറന്നവൾ എന്നെടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വിഗ്രഹം എങ്ങനെയാണ് പറഞ്ഞത്? കഠേന പ്രോക്തം അധീയത എന്നാണ് വിഗ്രഹിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? അധീയത എന്ന് പറഞ്ഞാൽ അധ്യയനം ചെയ്യുന്നവളെന്ന്. ആ അത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും അർത്ഥം എന്തേ പറയാവൂ? അവംശത്തിൽ പിറന്നവളെന്നേ പറയാൻ പാടുള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. വൈയാകരണന്മാരാണ്. സ്ത്രീ വേദാധ്യയനം ചെയ്യുന്നു എന്ന് പറയുന്നവർക്ക് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, പിന്നെയാണോ വൈയാകരണം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. മഹാഭാഷ്യത്തിൽ വന്നത് നിഷേധിക്കാൻ കഴിയത്തില്ലല്ലോ. ആചാര്യ ഉപാധ്യായ എന്ന ശബ്ദങ്ങൾ മഹാഭാഷ്യത്തിൽ ഉണ്ടായിരുന്നല്ലോ, അത് അവർക്ക് നിഷേധിക്കാൻ കഴിയുന്നു. അല്ല, അതൊക്കെ ഉണ്ടെങ്കിലും അവിടെ ഭാഷ്യത്തിൽ അതൊന്നും കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. എന്നെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം വന്ന് കാശിക്കയിൽ ഭാഷയത്തിൽ അതൊന്നും കൂടുതൽ ചർച്ച ചെയ്ത്. അതും ഇവിടെ എന്തു പറഞ്ഞു? ഉപാധ്യായ ആരാണോ സ്വയം അധ്യാപയത്തി, ഇത് മഹാഭാഷ്യത്തിൽ ഇല്ല, അങ്ങനെ ഒരു വാക്യമേ ഇല്ല. ആട് ഭക്ഷിച്ചു. മഹാഭാഷ്യത്തിൽ അങ്ങനെയുണ്ട്, കുറെ ഭാഗങ്ങളെല്ലാം ആട് തിന്നുപോയി, അതിൻ്റെ കൂടെ തീതും പോയി. ബഹുർജി, അതെങ്ങനെ പറയാൻ പറ്റും? സ്ത്രീക്ക് വേദാധ്യയനം ചെയ്യാൻ എന്നവേണ്ട വേദാധ്യയനം ചെയ്ത വംശത്തിൽ പിറന്ന സ്ത്രീ നടത്താം. ജാതകയ്ക്കും ഇത് എന്താണ്, യാതു സ്വയമേവ എന്ന് പറഞ്ഞത് സിദ്ധാന്തപതികാരൻ എഴുതി ചേർത്താണ്. മുമ്പേതെങ്കിലും ഗ്രന്ഥത്തിനും കാണാം, പക്ഷെ മഹാഭാഷ്യത്തിൽ ഇല്ല. പിന്നെ അതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണും. ജാതകയ്ക്കും ജാതി എന്തുകൊണ്ട് പറഞ്ഞു? മുണ്ട തല മുട്ടയടിച്ചോളുന്നത് ജാതി വാചകമല്ല. അതുകൊണ്ട് എന്ത് വരുന്നു? ജാതേ അസ്ത്രീ വിഷയാത് അയ്യോ ബുധാ പ്രകാരം ഇംഗ്ലീഷ് വന്നില്ല, ടാപ്പ് വന്നു. മുണ്ട അസ്ത്രീ വിഷയാത് ബലാക ബലാക എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? നേരത്തെ പറഞ്ഞു അസ്ത്രീ വിഷയം എന്ന് വെച്ചാൽ നിത്യ സ്ത്രീലിംഗം ആയിരിക്കാൻ പാടില്ല. ബലാക നിത്യ സ്ത്രീലിംഗമാണ്, അതുകൊണ്ട് അവിടെ ഇംഗ്ലീഷ് വരത്തില്ല, ടാപ്പ് വരും. നിത്യ സ്ത്രീലിംഗ ശബ്ദമായിരുന്നു ഇവിടെ കജാദ്യത ടാപ്പ് വരും. മുമ്പ് അദന്തമായിരുന്നു ബലാക, ടാപ്പ് ഒന്ന് അജ എന്ന് പറയുന്ന പോലെ ബലാക ശബ്ദം അത് സ്ത്രീലിംഗത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി ടാപ്പ് വന്നിട്ട് സിപ്പ് ഒന്ന് ബലാക എന്ന് ബലാകഹ എന്ന് പുല്ലിംഗത്തിൽ ഉപയോഗിക്കത്തില്ല. അദന്തത്തിൽ നിന്നല്ല ടാപ്പ് വരുന്നു. ബലാക എന്ന് പറയുന്ന ശബ്ദം നിത്യശ്രീലിംഗം. ബലാക എന്ന് പറയുന്ന ഹ്രസ്വ അകാരാന്തമായ പ്രാതിപദികത്തിൽ നിന്ന് ടാപ്പ് ഒന്ന് സ്വപ്പ് ലോപിച്ച് ബലാക എന്നേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അകാരാന്തമായാണ് പ്രാതിപദികം, അതുകൊണ്ട് അത് പുല്ലിംഗമാവണമെന്നില്ല. അകാരാന്തം പ്രാതിപദികം പുല്ലിംഗമാവണമെങ്കിൽ അതിൽ നിന്ന് സ്വപ്പ് ഒന്ന് ഋത്വ വിസർഗം എന്ന് എന്ത് ചെയ്യണം? ബലാകഹ എന്ന് ഉപയോഗിക്കണം. പക്ഷേ പല ശബ്ദങ്ങൾ അങ്ങനെയാണ്, അതിൽ നിന്ന് എന്തോരും ഖഡ്വ ഖഡ്വഹ എന്ന് ഉപയോഗിക്കത്തില്ല. ഖഡ്വ എന്ന് പറയുന്ന അകാരാന്ത പ്രാതിപദികമാണ്. ഇതെല്ലാം ഉണാദീനം മറ്റു ശ്രദ്ധിക്കുന്ന പ്രാതിപദികങ്ങളാണ്. അതിൽ നിന്നും അല്ലെങ്കിൽ രൂഢ ശബ്ദങ്ങളാണ്, ആ പ്രാതിപദികങ്ങളിൽ നിന്നും എന്ത് വരുന്നു? കാപ്പ് വരുന്നു. അദന്തമായതുകൊണ്ട് ബലാക സ്ത്രീലിംഗത്തിലേ ഉപയോഗിക്കാവും. അതിന് നിത്യ സ്ത്രീലിംഗങ്ങളെന്ന് പറയും. പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും പുല്ലിംഗത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അതില്ലാത്തടത്തോളം കാലം, ശിഷ്ടന്മാർ ഉപയോഗിക്കാത്തടത്തോളം കാലം ഇത്തരം ശബ്ദങ്ങളെ നിത്യ അയോബുധാത്യം യകാരോബുധം എന്തുകൊണ്ട് പറഞ്ഞു? ക്ഷത്രിയ ഉപധം വന്നു, ജാതിവാചമാണ്. പക്ഷെ ജാതേ അസ്ത്രീ വിഷയ അയോബുധം നിത്യസ്ത്രീലിംഗമല്ല, ജാതിവാചമാണ്. പക്ഷേ കാരം ഉപദായ ക്ഷത്രിയ യോബുധ പ്രതിഷേധേഹയ ഗവയ മുഖയ മനുഷ്യ മത്സ്യാനം അപ്രതിഷേധ. ഇത്രയും ശബ്ദങ്ങളിൽ, കാരണം യ ഉപധമാണെങ്കിൽ ഇംഗ്ലീഷ് വരത്തില്ല. പക്ഷെ ഇവിടെ പറഞ്ഞ ഇത്രയും ശബ്ദങ്ങൾ യകാർ ഉപധയാണെങ്കിൽ ഇംഗ്ലീഷ് വരാം. കാരണം സൂത്രത്തിൽ അയ ഉപധാതെന്ന് പറഞ്ഞാൽ യകാര ഉപധയുള്ള ശബ്ദങ്ങൾക്ക് വരില്ല എന്ന് പറയണം, ഇംഗ്ലീഷിനെ നിഷേധിക്കുകയാണ്. നിഷേധത്തിന്റെ നിഷേധം ാണ് വാർത്തകത്തിൽ പറയുന്നത്. എന്താണ് അങ്ങനെ നിങ്ങൾ ഭാഗേഷു വരാം. ഏതൊക്കെ ശബ്ദങ്ങൾ ഉപയോഗിച്ചു? ഉപയോഗിച്ചു ഹയ, ഗവയ, മുഖയ, മനുഷ്യ, മത്സ്യ. ശബ്ദ വികാരാന്തമാണ്, ജാതിവാചകമാണ്. സൂത്രത്തിൽ ഈശൻ നിഷേധിച്ചു. വാർത്തീയകാരൻ എന്ന് പറഞ്ഞു ഇതിനെ നിഷേധിക്കരുതെന്ന്. അപ്പൊ എന്ത് ചെയ്തു? ഈശ വന്നു ഗവയ ശബ്ദം പാട്ടുകാള. സൂത്രത്തിൽ പറഞ്ഞു ജാതിവാചകമാണ്, ഈശു വരാൻ പാടില്ല എന്ന് പറഞ്ഞു. വാർത്തകാലം പറഞ്ഞു ഇതിനെ ഒഴിവാക്കാൻ പറഞ്ഞു ഈശു വരും. യോഗബദ്ധമാണ്, നിത്യശ്രേണികമല്ല, ജാതിവാചകമാണ്. ഗവൈ മുഖയം കോവർ കഴുക യോഗബദ്ധമാണ്. സൂത്രത്തിൽ നിഷേധിച്ചു. വാർത്തകാലം പറഞ്ഞു ഇതിനെ ഒഴിവാക്കാൻ നിഷേധിക്കരുതെന്ന്. യേശു വന്നു മുഖൈ. അടുത്ത് മനുഷ്യ എങ്ങനെ വരുന്നു എന്നാണ്. മനോർജാതോ അന്യതോ ഷുക്കിച്ച. മനുശബ്ദത്തിൽ നിന്ന് മനുഷ്യജാതി എന്നുള്ള അർത്ഥത്തിൽ അന്യം എത്തും വരാം. മനുവിന് ഷുക്ക് വരും, തന്ത്യാവായമായിട്ട് വരും. അപ്പൊ മാനുഷ് അഞ്ഞു വരുമ്പോ ആദ്യ വൃത്തി വന്നിട്ട് മാനുഷ അഞ്ഞെത്തോ എത്തു വരുമ്പോ മനുഷ്യ മനുഷ്യജാതി എന്നർത്ഥം. മനോ ജാതു അഞ്ഞതു ഷുക്ച അപത്യ അർത്ഥത്തിൽ വരുന്നതാണ്. മനുവിന്റെ അപത്യമാണ് മനുഷ്യൻ. മനുവിൽ നിന്നാണ് മനുഷ്യകുലമുണ്ടായത്. ആദ്യത്തെ ആദം ആണ് ആര്? മനു. അവ ഇല്ല എന്ന് മനുഷ്യ ശബ്ദം വന്നു. അതിലൂടെ യകാരോപധ ആയതുകൊണ്ട് സൂത്രത്തിൽ നിഷേധിച്ചു. പക്ഷെ വാർത്തകാരൻ എന്ത് പറയുന്നു? ഇതിനെ ഒഴിവാക്കാൻ എന്ന് വെച്ചാൽ വരാം. അപ്പൊ മനുഷ്യ ശബ്ദത്തിൽ നിന്ന് ഈശു വന്നു കഴിഞ്ഞാൽ സദ്യപ്രത്യമാണ്. എസ്സി യാകാരം ലഭിച്ചു. ഫല തദ്ധ്യതസി പ്രകാരം യകാരം ലഭിച്ചിട്ട് മനുഷ്യ മാനുഷ്യ ശബ്ദത്തിൽ നിന്നാണ് ഈശു വരികയാണെങ്കിൽ മാനുഷി എന്ന് തന്നെ വരും. എസ്സി യാകാരം ലഭിച്ചിട്ട് മാനുഷി മനുഷ്യ മാനുഷി രണ്ട് രൂപം വരും. സപ്തമിയാണ് ഞാം. മത്സ്യശബ്ദത്തിൽ നിന്ന് നീ പരമരിക്കുമ്പോ വാർത്തയം എന്താ പറയുന്നത്? യകാരം ലോപിക്കും. എന്തുവരുന്നു? മത്സ്യശബ്ദത്തിൽ നിന്ന് സൂത്രത്തിൽ നിഷേധിച്ചു. വാർത്തകാരം പറഞ്ഞ് വരാം. ഈശോ ഒന്നു മത്സ്യ ഈ ലോപിച്ചു. ഏകാരം ലോപിച്ചപ്പോ എന്തായി? മത്സ്യ. ഇവിടെ ഒരു സംശയം വരാം. എന്താണ്? സംശയമാണ്. ഫലസ്തദ്ധ്യതസ്യ പ്രകാരം ഏകാരം ലോപിച്ചുകൂടെ. ഈ സൂത്രത്തിന്റെ ആവശ്യം എന്താണ്? വാർത്തകത്തിന്റെ ആവശ്യം. മത്സ്യ ശബ്ദത്തിൽ നിന്ന് ഈശു വന്നു കഴിഞ്ഞാൽ ആകാരം ലോപിച്ചിട്ട് എന്തുവരുന്നു? ഫലസ്തദ്ധ്യതസ്യ പ്രകാരം ഏകാരം ലോപിക്കാൻ ചൂടെ എന്ന് ചോദിക്കാം. അപ്പൊ അതിന് സമാ സിദ്ധിച്ചിരുന്നത്? ഏതായിരുന്നു ധാതു? പിന്നെ എങ്ങനെ നിങ്ങൾ പറഞ്ഞത് തദ്ധിതമല്ല? തദ്ധിതമല്ല എന്ന് പറയണമെങ്കിൽ പിന്നെ എന്ത് വേണം? അറിയണമല്ലോ. മതി ഹർഷി എന്തോന്നു മത്സ്യപ്രത്യമം, മത്സ്യശബ്ദം. അപ്പോ അതുകൊണ്ട് ഇതെന്താണ്? മത്സ്യശബ്ദം കൃതന്തമാണ്, തദ്ധിതാന്തം അല്ല. പല തദ്ധിതസി പ്രകാരം ഗമിക്കത്തില്ല. അപ്പൊ എന്തുവരുന്നു? മത്സി എന്ന് പറഞ്ഞു. ഇതോ മനുഷ്യജാതി, ഇതന്ത ശബ്ദങ്ങളിൽ നിന്നെല്ലാം മനുഷ്യജാതി കാണിക്കാൻ വേണ്ടിയിട്ട് എന്തുവരുന്നു? ീഷ് വരുന്നു. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ദക്ഷസ്യ അപത്യം സ്ത്രീ, ദാക്ഷി ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? ീഷ് വന്നു.